ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അവർ അറിവിനെ കൂടെ പരിഗണിക്കും. അപ്പോൾ അറിവിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുക അദ്വൈതമെന്നും അദ്വൈതി എന്നും പറയുന്നൊരു വ്യത്യാസമാണ്. അദ്വൈതികൾക്ക് വേണമെങ്കിൽ പ്രപഞ്ചത്തെ മാറ്റാൻ ശ്രമിക്കാം, അദ്വൈതത്തിന് അത് പറ്റത്തില്ല. പറ്റുന്നുണ്ടോ? അദ്വൈതത്തിന് പ്രപഞ്ചത്തെ മാറ്റാൻ പറ്റില്ല, അദ്വൈതിക്ക് മാറ്റാം. എന്താ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? ആ, അദ്വൈതം എന്ന് പറയുന്നൊരു അറിവാണ്. അറിവിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ അതിന്റെ അറിയുക അത്രയാണ്. അദ്വൈതി എന്ന് പറയുന്നതോ, അദ്വൈതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തേക്ക് മാറ്റുന്നത്. ശങ്കരാചാര്യനും അദ്വൈതിയാണ്, ഗുരുദേവനും അദ്വൈതിയാണ്, രണ്ടുപേരും. അപ്പോ രണ്ടുപേരുടെയും അദ്വൈതം അറിവ് അതല്ല പ്രപഞ്ചത്തെ മാറ്റിയത്, രണ്ടുപേരുടെയും എന്താണോ മാറ്റിയത് പ്രപഞ്ചത്തെ, ആ അവരുടെ വാക്കുകളും പ്രവൃത്തിയാണ് മാറ്റിയത്. അതിന്റെ പിന്നിൽ അറിവുണ്ട്, ശരി, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതിന് ഈ അദ്വൈതം എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് സഹായിക്കുന്നത്? അദ്വൈതവിന് സഹായിക്കും, അദ്വൈതം വ്യാഖ്യാനമാണ്, പക്ഷെ അത് സഹായിക്കും. കേവലം ഒരറിവ് എന്നുള്ള അതിനൊക്കെ, അതിനാണ് ഇവിടെ അദ്വൈതത്തിന്റെ രണ്ട് ഭാഗം പറയുന്നത്. ഒന്നെന്താണ്? പ്രപഞ്ചം മിഥ്യയാണ്. മറ്റൊന്നെന്താ പറയുന്നത്? പ്രപഞ്ചം ദൃക് എന്നുള്ള രൂപത്തിൽ സത്യമാണ്. അപ്പൊ ഈ രണ്ട് കാഴ്ചപ്പാടിനും അദ്വൈതത്തിന്റെ പ്രാധാന്യമാണ്. പ്രപഞ്ചം അസത്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തോട് ആസക്തി ഉണ്ടാവത്തില്ല. പ്രാപഞ്ചികമായ കാര്യങ്ങളിൽ, പ്രാപഞ്ചികമായ വിഷയങ്ങളിലൊന്നും വലിയ ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റും. നിർമ്മമനായെന്ന് പറയും, മമതയില്ലാതെ പ്രവർത്തിക്കാൻ പറ്റും. അത് ഇത് അസത്യമാണ്. അപ്പോൾ ഇതിനോട് വലിയ മമത പുലർത്തിയിട്ട് കാര്യമില്ല. മമതയില്ലാത്തതിനോട് നമുക്ക് ആസക്തി ഉണ്ടാകത്തില്ല. നമുക്ക് മമതയില്ലാത്ത ഒന്നിനോട് നമുക്ക് പ്രത്യേകിച്ച് ആസക്തി ഉണ്ടാകത്തില്ല. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുക്കൾ, ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും അടുത്ത, നമുക്ക് അവഗണിക്കാൻ വയ്യാത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചുപോയ അത്രയും വേണ്ടപ്പെട്ടവർ, നമുക്ക് സങ്കടം വരും, വരില്ലേ? നമുക്ക് സങ്കടം വരും. ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ, കാരണം നമുക്കവരോട് മാനസികമായൊരു ആസക്തിയുണ്ട്. ആസക്തി എന്ന് വെച്ചാൽ ഒരു ദൃഢമായ ബന്ധമാണ്. ഉണ്ടവരും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അസമയം നമുക്ക് ആസക്തി ഇല്ലാത്ത ഒരാള്, അങ്ങനെ ഒരു മാനസികമായ ആസക്തി ഇല്ലാത്ത ഒരാള്, അതിനോട് നമുക്ക് മമതയില്ല. അയാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ഇവിടെ ശിവരിയിൽ ഏതെങ്കിലും സ്വാമിമാർ മരിച്ചപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാ? അപ്പൊ പിന്നെ വീട്ടിലിരിക്കുന്നവരും നമ്മളെ മാതാപിതാക്കളായതുകൊണ്ട് അവർ മോക്ഷം നേടിയെന്നു വിചാരിച്ച് സങ്കടപ്പെടാതിരുന്നപ്പോരെ, അവരും മോക്ഷം നേടുന്നുണ്ട്. അതെന്താ അങ്ങനെ വിചാരിക്കാത്ത? അപ്പൊ സങ്കടം വരുന്നു. ഇവിടെയാണെങ്കിൽ നമുക്ക് സങ്കടം വരത്തില്ല. നമുക്ക് അന്ന് വലിയൊരു ഉത്സാഹമാണ്, ഇവരുടെ അടുത്ത് കുഴിച്ചിടാനും അതിനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. ആണോ അല്ലേ? സരാശനയ്ക്ക് ഒരു സങ്കടം ഇങ്ങനെയൊക്കെയാണോ? നമുക്ക് മമതയില്ല, അറ്റാച്ച്മെന്റ് ഇല്ല. നമുക്ക് ആര് മരിച്ചാലും നഷ്ടം തന്നെ, ആർക്കെങ്കിലും അത് നഷ്ടമാണ്. ആര് ചത്തുപോയാലും ആർക്കെങ്കിലും നഷ്ടം വരും അല്ലേ. നമുക്ക് അതാണ് ആസക്തി മമത എന്ന് പറയും. അപ്പോ നമുക്ക് ആസക്തി മമത ഉണ്ടെങ്കിൽ ദുഃഖം വരും, അതില്ലെങ്കിൽ നമുക്ക് ദുഃഖം വരത്തില്ല. അപ്പൊ ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് ദുഃഖമുണ്ട്, അതാണ്. അപ്പോ ഒരാള് കരുതുകയാണ് ഈ ബന്ധങ്ങളൊന്നും സത്യമല്ല, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊരു നിലപാടാണെങ്കിൽ ബന്ധങ്ങൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കളായാലും ബന്ധത്തിന് വില കൽപ്പിക്കുന്നില്ല. ബന്ധുക്കളാണ്, പക്ഷെ ആ ബന്ധങ്ങൾക്ക് മാതാപിതാക്കളുടെ പുത്രനായോ പുത്രിയായോ ഒക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ബന്ധുക്കളാണ്, ബന്ധുക്കളല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരാൾക്ക് ആ ബന്ധത്തിന് എത്ര വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അയാളുടെ ഒരു ആത്മീയമായ അറിവുകൊണ്ട് അയാൾ ആ ബന്ധത്തിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ അവിടെ മമതയില്ല, ആസക്തി. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്, നമ്മുടെ അറിവില്ലായ്മയാണ്. അതൊക്കെ ആ നാടും ഈ നാടും ഒക്കെ ഒരുപോലെ തന്നെയാണ്. പശ്ചാത്തല നാടുകളിൽ മാതാപിതാക്കളോട് ബന്ധമില്ലെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലും അതുപോലെ ബന്ധമില്ലാത്ത ആൾക്കാർ കാണും, അതുപോലെ ഉള്ളു. അതിൽ കഴിഞ്ഞൊന്നുമില്ല. പിന്നെ അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മക്കൾ കൂടുതൽ സ്വതന്ത്രരാണ്, മാതാപിതാക്കളുടെ പിടിയിൽ നിന്ന് അവര് സ്വതന്ത്രരാകും. അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു വിചാരിച്ച് അവർക്ക് മാതാപിതാക്കളോട് ബന്ധമില്ലെന്നല്ല. ബന്ധങ്ങളൊക്കെ അവർക്ക് നമ്മളെപ്പോലെ തന്നെ ഉണ്ട്. അത് അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾ വേറെ ആയതുകൊണ്ട് അവർക്ക് അവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും. ആ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ വീണ്ടും മുതിർന്നു കഴിഞ്ഞാലും മാതാപിതാക്കളുടെ വരുമാനവും അവരുടെ സമ്പത്തും ഒക്കെ നമ്മൾ വീണ്ടും ആശ്രയിക്കും. അവിടെയുള്ളവരും അങ്ങനെയല്ല, അവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യബോധമുണ്ട്. അവർ സ്വന്തമായി ജോലി ചെയ്ത് അവർ സ്വയം ജീവിക്കുകയൊക്കെ ഉള്ളൂ. മാതാപിതാക്കളോട് അതുകൊണ്ട് അവർക്ക് ബന്ധമില്ല, അച്ഛനെ അച്ഛനായി കാണില്ല, അമ്മയെ അമ്മയെ കാണില്ല എന്നില്ല. അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ അത് ഇവിടെയുണ്ട്, ഒരു വ്യത്യാസം. ഇവിടത്തെക്കാൾ കുറവാണ് അവിടെ, ഇവിടെയാണ് അതൊക്കെ കൂടുതൽ. മാതാപിതാക്കളെയൊക്കെ നടകരിടുന്നവരൊക്കെ ഇവിടെയാ കൂടുതൽ, അവിടെയും അങ്ങനെ ചെയ്യാറില്ല. അവരെന്ത് ചെയ്താലും അവർ പരസ്പര ധാരണയിലാ കൂടുതൽ, 99% ചെയ്യും. കൂടിയാലോചനകളിലൂടെ ചെയ്യുന്നു, നമ്മളെപ്പോലെ അല്ല. എന്നുവെച്ചാ ഇപ്പോ മാതാപിതാക്കൾക്ക് വാർദ്ധകിയാകുമ്പോ വാനപ്രസ്ഥത്തിന് പോകണം, നമ്മളിവിടെ തിരിയെന്ന് വെച്ചാൽ അവർ ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു പോകും. ഇവിടത്തെ പോലെ എല്ലാം കൊണ്ടുവന്ന് അവിടെ ആക്കിയിട്ട് എന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അതൊക്കെ ഇവിടെയുള്ളു. പല കാര്യങ്ങളിലും സാംസ്കാരികമായി അവർ നമ്മളെക്കാളും വളരെ മുന്നിലാണ്. നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുകയാണ്, നമ്മളാണ് മുന്നിലാണ്. അതാപത്വം അതിവിടെ ഇങ്ങനെയുള്ളൊരു നമ്മുടെ ഇതൊക്കെ വളരെ ശ്രേഷ്ഠമാണെന്ന് പറയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. വാസ്തവം അങ്ങനെയല്ല. അപ്പോ മമത എന്ന് പറയുന്നതാണ് ദുഃഖത്തെ ഉണ്ടാകുന്നത്. അപ്പോ ആന്തരികമായ ഒരു ദുഃഖം ഒഴിവാകും മമതയില്ലെങ്കിൽ. പ്രപഞ്ചത്തെ മുഴുവൻ നമ്മളൊരു ബന്ധത്തിന് വില കൽപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമില്ലാതിരിക്കുമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ ഉള്ള മാനസികമായ സംഘർഷങ്ങളോ ദുഃഖങ്ങളോ ഒന്നും കാണത്തില്ല. അവർക്കും കാണും. എന്താണ് പറഞ്ഞ സാധാരണ മനുഷ്യരെ പോലെ അത് കാണത്തില്ല. അതാണ് എന്റെ ഒരു ഗുണം. ഇനി ഇത് ഒക്കെ സത്യമാണെന്നറിഞ്ഞാലോ? സത്യമാണെന്ന് അറിയുന്നുണ്ട്, സത്യമാണെന്ന് അറിയുന്നതുകൊണ്ട് അവർക്ക് ഈ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ. ഇത് മിഥ്യ മാത്രമല്ലല്ലോ, സത്യമാണല്ലോ. അപ്പൊ അതും ചെയ്യും. അല്ലാതെ മിഥ്യയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് തള്ളിക്കളയും, അങ്ങനെയല്ല. മിഥ്യയാണെന്ന് അറിയുന്ന ആളെ തന്നെ എന്ത് മനസ്സിലാക്കും? സത്യമാണെന്നും മനസ്സിലാക്കും. അതുകൊണ്ടാണ് സംശയം. എന്തോ അത് മറ്റുള്ളവരോട് അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ ഇതൊക്കെ സത്യമാണെന്ന് തോന്നിയാൽ പിന്നെ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അത് അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ സത്യമാണെന്ന് തോന്നിയാ ഒരാൾക്ക് ഇതൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ട്, അയാൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇതൊക്കെ സത്യമായതുകൊണ്ടാണ് ഒരാൾ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു? ഇത്തരം കാര്യങ്ങളിലല്ല ഒതുങ്ങിയത്. തന്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് അനീതികളും അതിക്രമങ്ങളും അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതൊക്കെ സത്യം എന്നുള്ള ബോധത്തിൽ തന്നെയാണ്, മിഥ്യ എന്നുള്ള ബോധത്തിലല്ല. പക്ഷെ മിഥ്യ എന്നുള്ള ബോധം ഉണ്ടായിരുന്നുകൊണ്ട് എന്തുണ്ടായി? ഒന്നും പ്രത്യേകിച്ച് മമതയില്ലാതെ നിസ്സംഗമായി എന്ന് പറയാം. നിസ്സംഗം എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മൾ പബ്ലിക്കായി പറയുമ്പോൾ ശ്രദ്ധിക്കണം. നിസ്സംഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ധരിക്കുന്ന ഉത്തരവാദിത്വം ഇല്ലാതെ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ താല്പര്യം ഇല്ലാതെ എന്നൊക്കെയാണ്. അങ്ങനെയല്ല, അത് ആ നിസ്സംഗത എന്ന് പറയുന്നത് ഈ പറയുന്ന ആത്മബോധം കൊണ്ടുവരുന്ന ഒരു മാനസികാവസ്ഥയാണ്. എന്താണ് മാനസികാവസ്ഥ? ആത്മാവിന ആത്മാവിന് ഒന്നിനോട് സംഘമില്ല. അപ്പോ താൻ ആത്മാവാണ്, അപ്പോ തനിക്കൊന്നിനോടും സംബന്ധമില്ല എന്നുള്ളതാണ് നിസ്സംഗം. അല്ല, മനഃപൂർവ്വം എന്താണോ ഉത്തരവാദം ഇല്ലാതിരിക്കുക, ആ രീതിയിലല്ല. അല്ലെങ്കിൽ ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക, എന്തെങ്കിലും കണ്ടാൽ കണ്ടില്ലെന്ന് നടിക്കുക. ഗുരുവിനും എന്താണ് ഇങ്ങനെ ഒരു ആത്മീയമായ അറിവുണ്ടായി, ശിഷ്യന്മാരുണ്ടായി. അപ്പോ ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോ ഗുരുവിന് ഈ ലോകത്തിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഇരിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? ശിഷ്യന്മാരൊക്കെ ഉണ്ട്, അവര് ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ അത് വ്യക്തിയുടെ കാഴ്ചപ്പാടാണ്. അപ്പോ ഈ ശിഷ്യന്മാരുടെ ശുശ്രൂഷയൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ ഇരിക്കുന്നതല്ല തന്റെ കർത്തവ്യം എന്ന് ഗുരുവിനൊരു തിരിച്ചറിവുണ്ടായി. സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അവിടെ ഇത് രണ്ടും സഹായിക്കും. മിഥ്യാത്വ ബോധമുള്ളതുകൊണ്ട് അവിടെ അറ്റാച്ച്മെന്റ് ആസക്തി ഉണ്ടാകുന്നുണ്ട്. സത്യത്വ ബോധമുള്ളതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അതിന് പരിഹാരങ്ങൾ കണ്ടെത്താനും കഴിയും. അതുകൊണ്ടാണ് വളരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, പ്രായോഗികമായ പരിഹാരങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ചെയ്യുന്നത്. അതെന്താണ്? വ്യക്തിയുടെ കാഴ്ചപ്പാടാണ്. പിന്നെ നല്ലത് പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞ നന്മ തിന്മകളൊക്കെ വ്യക്തികളുടെ കാഴ്ചപ്പാടനുസരിച്ച് കാലദേശങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് രണ്ടുപേരും അദ്വൈതികളായിരുന്നിട്ടും രണ്ടുപേരുടെയും പ്രവർത്തനം രണ്ടു തരത്തിലായി. കാലത്തിന്റെ വ്യത്യാസത്തോട് കാലത്തിന്റെ വ്യത്യാസം കൊണ്ട് മാത്രമല്ല രണ്ടുപേരുടെയും കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസം. ഈ തത്വമൊക്കെ പറയുന്ന ഒന്ന് തന്നെ, പക്ഷെ നമ്മളൊരു ദർശനം എന്ന് പറയുമ്പം കേവലം തത്വത്തെ മാത്രം എടുക്കാൻ പറ്റില്ല. അവരുടെ തത്വചിന്ത, അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹികമായ കാഴ്ചപ്പാടുകൾ, അതിനനുസരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, എല്ലാ ചുറ്റുപാടുകളും എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെല്ലാം കൂടെ പരിഗണിക്കും. അപ്പോഴതിനൊരു ദർശനം എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ശങ്കരാചാര്യരുടെ ദർശനം വേറെയാണ്, ഗുരുവിന്റെ ദർശനം വേറെയാണെന്ന് പറയുന്നത്. കേവലം അദ്വൈതത്തിന്റെ കാര്യത്തിലാണ്. അദ്വൈതം മാത്രമല്ലല്ലോ, മനുഷ്യന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളോടൊക്കെ അവരെങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് വരുന്ന വ്യത്യാസം, അതും ദർശനത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ രണ്ടുപേരുടെയും ദർശനം നമുക്ക് വേറെ എന്ന് പറയാം ഈ അർത്ഥത്തിൽ. ദർശനത്തിൽ അവരുടെ സാമൂഹികമായ കാഴ്ചപ്പാടുകൂടെ ഉൾക്കൊള്ളിക്കേണ്ടി വരും കാലത്തിന്റെ വ്യത്യാസം. ഇപ്പോ ശങ്കരാചാര്യരുടെ സാമൂഹിക കാഴ്ചപ്പാടും അന്നത്തെ പ്രവൃത്തികളും പിൽക്കാലത്ത് വന്നപ്പോൾ അതൊക്കെ വിമർശിക്കപ്പെടുന്നു. കാരണം അതൊന്നും ഈ കാലത്തിന് യോജിച്ച കാര്യമുണ്ട്. അന്ന് ശരിയെന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും, പക്ഷെ ഇന്നത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അതൊക്കെ വളരെ പിന്തിരിപ്പൻ ആശയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും ദർശനം രണ്ടാണ്. അതുകൊണ്ടാണ് ഗുരു പ്രത്യേകം പറഞ്ഞുകഴിഞ്ഞാൽ നാം തത്വത്തിൽ ശങ്കരനെ പിന്തുടരുന്നു. നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ തത്വത്തിൽ നിന്ന് എടുത്തു പറയുന്ന എന്തുകൊണ്ട്? മറ്റു പല കാര്യങ്ങളിലും എനിക്ക് യോജിപ്പില്ല എന്ന്, ആ തത്വത്തിൽ എന്നെടുത്തു പറയുന്നതിന്റെ കാരണം. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരുടെയും ദർശനം എന്ന് വെച്ചാൽ കാഴ്ചപ്പാട് രണ്ട് രണ്ടാണ്. ദർശനം എന്ന് വെച്ചാൽ കാഴ്ചപ്പാടെന്നാണ്. ഇനി തത്വത്തിലും വ്യത്യാസങ്ങളൊക്കെ വരും. നമ്മളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരു 1000 വർഷം കഴിയുമ്പോൾ ആ തത്വത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരും. ശങ്കരാചാര്യർ പറഞ്ഞ തത്വം 1000 വർഷത്തിന് ശേഷവും ജീവിച്ചിരുന്നവരും അതേ തത്വം തന്നെ പറയുന്നു എന്ന് പറയാൻ പറ്റില്ല. അത് ചില പ്രധാന പോയിന്റുകൾ ഈ പറഞ്ഞതുപോലെ, അപ്പോൾ ചില പ്രധാന പോയിന്റുകൾ ഒന്നാണ്, ചില കാര്യങ്ങളിൽ തത്വത്തിനും വ്യത്യാസം. അത് എന്താണ്, കാഴ്ചപ്പാടുകളെല്ലാം കാലം മാറുന്നതോറും അതും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ തത്വത്തിനും വ്യത്യാസങ്ങൾ വരും, സമാനതകളും വരും, രണ്ടും വരും. എന്നാൽ സാമൂഹ്യമായ വിഷയങ്ങളിൽ ഒരുപാട് വ്യത്യാസമാണ്. അപ്പോ സാമൂഹ്യമായ വിഷയങ്ങളിൽ ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ദർശനം ഈ കാലത്തിനോ വരും കാലത്തിനോ യോജിച്ചാൽ എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ദീർഘവീക്ഷണം ശങ്കരാചാര്യർക്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പോരായ്മ. പക്ഷെ അദ്വൈതം എന്ന് പറയുമ്പോൾ നമുക്ക് ശങ്കരാചാര്യരെ വിടാൻ പറ്റില്ല. ശങ്കരാചാര്യരെ വിട്ടിട്ട് അദ്വൈതം എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്വൈതത്തിന് ശങ്കരാചാര്യരോട് വലിയ കടപ്പാടുണ്ട്. അത് അംഗീകരിച്ചേ പറ്റും. പക്ഷേ ശങ്കരാചാര്യരുടെ മൊത്തം കാഴ്ചപ്പാട് എടുക്കുമ്പോൾ എന്താണോ, അതിന് ദീർഘവീക്ഷണമില്ലാത്ത ഒരു കാഴ്ചപ്പാടാണ്. ഇന്നത്തെ മനുഷ്യന്റെ ചിന്താഗതി വെച്ച് എന്താണ്, അതിന് അമാനുഷികമായ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അങ്ങനെ പോരായ്മകളുണ്ട്. ഗുരു എന്ത് ചെയ്തു? ഗുരുവിന്റെ ചിന്താഗതി കാലത്തിനനുസരിച്ച് മാറി. അതിന് ഒരുപാട് മാനുഷികമായ വശങ്ങളെല്ലാം അതി വന്നു. ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് അതിനകത്തുണ്ട്. അതിനകത്തൊരു ദീർഘദർശനം ഗുരുവിന്റെ കാഴ്ചപ്പാട്. മറ്റേതിലതില്ലാതെ പോയി. ഇതൊക്കെയാണ് അദ്വൈതം എന്ന് പറയുമ്പോൾ വരുന്ന സമാനതകളും വ്യത്യാസങ്ങളും രണ്ടും നമ്മൾ മനസ്സിലാക്കും. സമാനതകളുമുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഒരു സാമൂഹ്യ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സാമൂഹ്യ കാഴ്ചപ്പാടിൽ ശങ്കരാചാര്യര് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തേണ്ടി വരും ഇന്നത്തെ കാലത്ത്. അത്രമാത്രം ഒരുപാട് പിന്തിരിപ്പിന് ആശയങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇന്ന് നമുക്ക് അയിത്തം കൽപ്പിക്കേണ്ടി വരും ഇങ്ങോട്ട് വരരുത്. അത്രമാത്രം ആർക്കയിത്തം കൽപ്പിക്കേണ്ടി വരും? ആർക്ക്? അന്ന് ശങ്കരാചാര്യരും ആർക്കൊക്കെ അയിത്തം കൽപ്പിച്ചോ അവർക്കെല്ലാം ഇന്ന് ശങ്കരാചാര്യർക്ക് അയിത്തം കൽപ്പിക്കേണ്ടി വരും. അത്രയും വലിയ വ്യത്യാസമാണ് സാമൂഹ്യ കാഴ്ചപ്പാട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വസ്തുനിഷ്ഠമായി പഠിച്ചു കഴിഞ്ഞു. ശങ്കരാചാര്യർക്ക് ഒരു ദൈവം വിചാരിക്കാൻ പറ്റത്തില്ല ഇന്നും. പക്ഷെ അന്ന് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ അതൊക്കെ ആയിരുന്നു ശരി, അതിനായിരുന്നു അംഗീകാരം. അതാണ് വ്യത്യാസം. ഇപ്പൊ രണ്ടുപേരും എന്താണ് ഈ അദ്വൈതമായതുകൊണ്ട് അദ്വൈതത്തിൽ അതാ പറയുന്നത്. മിഥ്യയെന്നും സത്യമെന്നും മാറി മാറി പറയുന്നതാണ് അദ്വൈതം. അത് രണ്ടുപേരും പറഞ്ഞു. അപ്പോ രണ്ടുപേരും ശരിക്കും പഠിച്ചാലേ ഇവര് രണ്ടുപേരും തമ്മിലുള്ള സമാനതകളും വ്യത്യാസങ്ങളും മനസ്സിലാവും. അപ്പോ നമ്മൾ അദ്വൈതം പഠിക്കുമ്പോ മനസ്സിലാക്കുമ്പോൾ നമുക്കിത് രണ്ടും ചെയ്യേണ്ടി വരും. കാരണം അദ്വൈതത്തിന്റെ തലത്തൊട്ടപ്പനാണ് ശങ്കരാചാര്യർ. ഗുരുവും അദ്വൈതം പറയുന്നു. അപ്പോൾ നമുക്ക് രണ്ടുപേരെയും താരതമ്യം ചെയ്യേണ്ടി വരും. എന്താണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്? അപ്പോൾ ഇതിനോടൊപ്പം അതും മനസ്സിലാവണം. അപ്പോൾ ഈ എന്താണ് സത്യമെന്നും മിഥ്യയെന്നും പറയുന്നതിൽ ഇങ്ങനെ ഒരു അംശം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാവും. അതാണ് രണ്ടുപേരും തമ്മിൽ വ്യത്യാസം. മിഥ്യ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഓഹ് ഇതുവരെ പറഞ്ഞതൊക്കെ വെറുതെ ആയി. മിഥ്യ എന്ന് പറയുന്നുണ്ട് ഈ ഇവിടെ തീർത്ഥാടനൊക്കെ പ്രസംഗിക്കുന്നവർ പറയും ഗുരുദേവൻ എന്ത് ചെയ്തു, ശങ്കരാചാര്യരെല്ലാം മിഥ്യയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഗുരുവാണെങ്കിലോ ഒന്നും തള്ളിക്കളഞ്ഞില്ല. മിഥ്യയെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാം, പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളാം. അതാണ് വ്യത്യാസം. അപ്പൊ മിഥ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആത്മീയമായ ഒരു അറിവാണ് മിഥ്യ എന്ന് പറഞ്ഞു. ഭൗതികമായ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല മിഥ്യാത്വം എന്താണ്. ആത്മീയമായ അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, മിഥ്യ എന്നറിയുന്നുണ്ട്. എന്താണ് പ്രയോജനം? മമത ഇല്ലാതെ പ്രവർത്തിക്കും. സത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിന് ആത്മീയതയൊന്നും വേണ്ട, ഈ ലോകം സത്യമാണ്. അതിന്റെ പ്രയോജനം എന്താണ്? കേട്ടില്ല. ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇതൊക്കെ മനുഷ്യന്റെ ദുഃഖം സത്യമാണെങ്കിൽ എന്ത് ചെയ്യാം? ആ ദുഃഖം നീക്കാൻ വേണ്ടി പ്രവർത്തിക്കാം. ബുദ്ധനും ഇതാ പറഞ്ഞത്, ആരി സത്യങ്ങളിൽ ഒന്നാണ് ദുഃഖം, കഷ്ടപ്പാട്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നാ പറഞ്ഞു. അപ്പൊ സത്യം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. രണ്ടും അദ്വൈതത്തിൽ പറയുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഗുരു സമന്വയിപ്പിച്ചിരിക്കുന്നത്. അല്ല, കള്ളുകൂടിയല്ല സമന്വയിപ്പിച്ചത്. മനസ്സിലായപ്പോ എന്താണ് സമന്വയം? ഒരു സമന്വയിച്ചു എന്ന് പറയുന്ന ഇതാണ്. അതാണ് ഗുരു പറഞ്ഞത്, ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാശ്രവം ഉദ്ദേശ്യ ജഗതാംഹിതം കരോതി വിധിവത് കർമ്മം ബ്രഹ്മവിത് ബ്രഹ്മണിസ്ഥിത. ബ്രഹ്മണിസ്ഥിതനായി ബ്രഹ്മവിത്തായിരുന്നു കൊണ്ട് ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാശ്രവം എന്ന് വെച്ചാൽ എല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയാ ദഹിപ്പിക്കുന്നത്? ചൂട്ടുകയറ്റ വെച്ച് ദഹിപ്പിക്കുക. ജ്ഞാനം കൊണ്ട് എങ്ങനെയാ ദഹിപ്പിക്കുന്നത്? സർവം സർവത്തെയും ദഹിപ്പിച്ചു. എങ്ങനെ ദഹിപ്പിക്കുന്നു? ഇതൊക്കെ അസത്യമാണെന്ന് അറിയുന്നതാണ് ദഹിപ്പിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജഗതാംഹിതം, ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെന്താ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു? എന്തിനാ പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ അസത്യമാണെങ്കിൽ എന്തിനാ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു? അതിനൊന്ന് ഇതൊക്കെ സത്യമാണെന്നറിഞ്ഞുകൊണ്ട് ആ പോയിന്റിലേക്ക് വരണം. മനസ്സിലാക്കണം ആ പോയിന്റുകൾ മനസ്സിലാക്കണം. അത് രണ്ടുമാണ് ഈ പദ്യത്തിൽ പറയുന്നത്. ഈ രണ്ട് പദ്യങ്ങളിലായിട്ട് പറയും ആദ്യത്തെ രണ്ട് പദ്യങ്ങൾ. അതാണ് ആത്മദേശത്തിൽ പറയുന്നത്, സകലതും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹങ്ങൾ സർവം ഏകമായ ഗ്രഹം പല പല ഭാഗത്ത് പറയുന്ന സർവം ഹി സച്ചിദാനന്ദം എന്ന് പറയുന്നുണ്ട്. പല ഭാഗത്തും പറയുന്നു ഇതേ ആശയം തന്നെ. ആദ്യം മുതൽ അവസാനം എല്ലായിടത്തും പറയുന്ന ഈ ആശയം തന്നെ ഇവിടെയും പറയും. ഇതിനാണ് അദ്വൈതം എന്ന് പറയും. അങ്ങനെ ഒരു ബോധമുള്ളപ്പോ പ്രവർത്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത് ആരുടെ കാഴ്ചപ്പാട്? അദ്വൈതിയുടെ. ബാക്കി സത്യം മിഥ്യം എന്നൊക്കെ പറയുന്നത് എന്താണോ അത് അദ്വൈതമാണ്. അദ്വൈതവും അദ്വൈതിയും രണ്ടാണ്. മനസ്സിലായോ? സാറിന് പറയും സയൻസും സയന്റിസ്റ്റും രണ്ടാണെന്ന് പറയും. സയൻസ് വേറെയാണ്, സയന്റിസ്റ്റ് വേറെയാണ്. ഈ അദ്വൈതവും അദ്വൈതിയും രണ്ടായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ രണ്ട് അദ്വൈതികൾ ഉണ്ടായത്. ആരൊക്കെ? ശങ്കരാചാര്യരും ഗുരുദേവനും. ഇങ്ങനെ രണ്ട് അദ്വൈതികൾ ഉണ്ടാവാൻ കാരണം അദ്വൈതം എന്ന് വെച്ചാൽ ഒന്നല്ലേ പാടുള്ളൂ, രണ്ട് പാടില്ലല്ലോ. പക്ഷെ ഇവിടെ രണ്ട് അദ്വൈതികളുണ്ട്, ഒരു ശങ്കരാചാര്യരുണ്ട്, ഒരു ഗുരുദേവനും. ഈ രണ്ട് അദ്വൈതി വരാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ് അതിന് കാരണം? ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു രക്ഷയും അതിന്റെ പോയിന്റുകൾ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. അതിന്റെ പോയിന്റ് മനസ്സിലാക്കി വെച്ചാലോ പിന്നെ പിന്നെ നമുക്കതിനെ സ്വയം ചിന്തിച്ച് വലുതാക്കാം. പോയിന്റ് കിട്ടിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഒരു മിനിറ്റിനായി ചോദിച്ചു നിങ്ങൾ അത് ഗ്രഹിക്കില്ല. നമ്മൾ കേൾക്കുന്നതിൽ എന്തിനാണ് ഗൗരവം കൊടുത്ത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അപ്പം തീരുമാനിക്കണം. ഇതൊരു പോയിന്റാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ മതപ്രഭാഷണങ്ങൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് ശീലമായി പോയി, പോയിന്റുകൾ മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും നിന്റെ ചോദ്യം ഇനി അത് അറിയും, അതുകൊണ്ടോ നീ ചോദിക്കട്ടെ. എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു, ആ രണ്ടദ്വൈതികൾ എന്തുകൊണ്ടുണ്ടായിരുന്നു? രണ്ടദ്വൈതികൾ, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഇവിടെ ഇങ്ങനെ രണ്ടദ്വൈതി ഉണ്ടായി, ശങ്കരാചാര്യരും നാരായണ ഗുരുവും. എന്താ കാരണം? ഉത്തരം നേരിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, അദ്വൈതവും അദ്വൈതിയും രണ്ടാണ്. പറഞ്ഞ പറഞ്ഞോ പറഞ്ഞില്ലേ? പറഞ്ഞില്ലെങ്കിൽ എന്നെ അടിച്ചോളൂ. അതാണ് അതിന്റെ പോയിന്റ്, മനസ്സിലായോ? അദ്വൈതവും അദ്വൈതിയും രണ്ടാണ്. അദ്വൈതം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതൊരു ആശയം, അതൊരു വ്യാഖ്യാനമാണ്. എന്നിട്ട് വ്യാഖ്യാനം എന്നിട്ട് വ്യാഖ്യാനം അറിവിന്റെയും പ്രപഞ്ചത്തിന്റെയും വ്യാഖ്യാനം ആണ് അദ്വൈതം. അദ്വൈതി എന്ന് പറഞ്ഞാലോ, ഒരു വ്യക്തി. അദ്വൈതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. വ്യക്തികളാകുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ ഒരുപോലെ ഇരിക്കണമെന്ന്. നിങ്ങളെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വേറെ വേറെ ആയിരിക്കും എല്ലാ കാര്യവും, അതുകൊണ്ടല്ലേ അഭിപ്രായ വ്യത്യാസം വരും. വ്യക്തികൾ എന്നുള്ളതാണെങ്കിൽ എല്ലാവർക്കും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരും. അദ്വൈതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആത്യന്തികമായിട്ട്. ഒരു ജൈവ ഘടനയാണ് എന്നുവെച്ചാൽ മനസ്സും ബുദ്ധിയും ശരീരവും എന്നുള്ള ഒരു ജൈവരൂപമാണ് വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ചിന്തകൾക്കും വാക്കിനും പ്രവൃത്തിക്കും ഒക്കെ വ്യത്യാസം വരും. അസിമാദ്വൈതം എന്ന് പറഞ്ഞാലോ, അതൊരാശയമാണ്. എന്തിനെ സംബന്ധിച്ചുള്ള ആശയം? ആത്മാവ്, പ്രപഞ്ചം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ആശയം. രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. രണ്ടുപേർക്കും അദ്വൈതം അറിയാമായിരുന്നു, രണ്ടുപേരും അദ്വൈതം ഉൾക്കൊണ്ടിരുന്നു. പക്ഷെ രണ്ട് വ്യക്തികളാണ്. രണ്ട് വ്യക്തികളെന്നുള്ളതിലേക്ക് വളരെ വളരെ ദൂരത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1000 കൊല്ലത്തിന്റെ അകലത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ഒരാള് ഭൂമിയിലും ഒരാള് ചന്ദ്രനും പോലെ ഇത്രയും ദൂരത്തിരിക്കുന്നവരാണ്. അവർ ഒരുപോലെ ഇരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് പ്രശ്നം. കത്തിയ അടുത്ത ദിവസം